അയകത്വവും. അയ്യ അനുദാത്തേ അനുദാത്ത ഗിത ആത്മനിഗതം അയ സത് ത യത ഇത്യത്ര നേത ഇത്യത്ര ഹിതാത്മനേതനാം പേര് അയത്തെ അയ ആതാം ഇത്യത്ര അയേതേ അയധ്വേ അയേ യാവഹേ യാമഹേ ഉപസർഗസ്യ അയതൗ അയതി പരസ്യ ഉപസർഗസ്യ യോരേഹ തസ്യ ലത്വം സ്യാത് അയതി പരസ്യ ഉപസർഗസ്യ പ്ര അയതേ അത്ര അയതി പര ഉപസർഗ പ്രവർത്തത ഉപസർഗാത് പരത്വേന അയത്തെ ഇതി വർത്തതെ അത അത്ര പ്ര ഇതി ഉപസർഗസ്യ രേഭസ്യ ലത്വം ലത്വേ സതി പ്ല അയതെ ഇത്യത്ര ദീർഘേ പ്ലായത്തെ ഏവം പര അയത്തെ ഇത്യത്രാപി രേഖസ്യ ലത്തെ പല അയത്തെ ഇത്യത്ര സുവർണദീർഘേ സതി പലായത്തെ അയഗതൗ പലായത്തെ പലായനം വരാറുണ്ടല്ലോ അത് തന്നെ അടക്കം അടുത്ത വ്യത്യാസം ഇവിടെ രേഭത്തിന് ലത്വം വിധിച്ചിരിക്കുകയാണ് നിര് നിസ് ദുര് ദുസ് നിര് നിസ് ദുര് ദുസ് അവിടെ നിര് നിസ് നിസ്സിന് ശേഷം ഒരു ഋത്വം വന്നാലും നിരന്നാവും ദുര് ദുസ് ദുസ്സിലെ സകാരത്തിൻ്റെ ഋത്വം വന്നാലും ദുരാവും പിന്നെ പ്രത്യേകിച്ച് നിര് നിസ് ദുര് ദുസ് എന്ന് പറയേണ്ട ആവശ്യം എന്താണ് ഋത്വം വന്ന സ്ഥലത്ത് രോരിയെല്ലാം പ്രവർത്തിക്കും ഋത്വമില്ലാതെ നൈസർഗികമായ നീരിന്റെ കൂടെ പിന്നീടൊരു രേഖാദ്യം വന്നു കഴിഞ്ഞാൽ അത് ദീർഘമാവും ഡ്രലോപേ ദീർഘസ്യ ഡ്രലോപേ പൂർവസ്യാണോ ദീർഘ അത് നിസ്സിലൂടെ വരുന്ന നിരിന് വരില്ല സസ്വരൂപി വരുന്ന ദേവിന് വരില്ല ഋത്വം വന്നു കഴിഞ്ഞാൽ അതിന് ഈ ആദേശം മുതലായ കാര്യങ്ങളെല്ലാം വരത്തുള്ളൂ ഋത്വം എന്ന അതിന്റെ പ്രയോജനം ഇവിടെ ഉണ്ട് ഇവിടെ എന്താണ് ഇവിടെ ദുസ് ദുര് അയതേ നിര് അയതേ എന്നിരിക്കുമ്പോൾ ഉപസർഗസ്യ അയതു പ്രകാരം ലത്വം വന്നിട്ട് ദുല്ലയത്തെ നിലയത്തെ അങ്ങനെ വരും പക്ഷേ നിസ് ദുസ്സാണെങ്കിൽ അവിടെ സസജുഷോരു പ്രകാരം ഋത്വം വന്നു കഴിഞ്ഞാൽ ആ ഋത്വം ഈ സൂത്രത്തിന് അസിദ്ധമായിരിക്കും. രേഖ അങ്ങനെ തന്നെ ഇരിക്കും, കാരണം അത് ഈ സൂത്രത്തിന് അസിദ്ധമായിരിക്കും. പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം എന്ന് വെച്ചാൽ സസജുഷോരു പ്രകാരം വരുന്ന ഋത്വം ഈ സൂത്രത്തിന് അസിദ്ധമായതുകൊണ്ട് ഋത്വം വരുന്ന രേഖത്തിന് ഈ സൂത്രപ്രകാരം എല്ലാം വരത്തില്ല. അതാണ് അവിടെ പ്രത്യേകം പ്രത്യേകം പറഞ്ഞത്. ജലോപി ദീർഘസ്യോ അണഹ പ്രകാരം ദീർഘം വരേണ്ട സ്ഥലത്ത് വരാത്ത ചില രൂപം കാണുന്നുണ്ട്. നിരാഗഹ എന്നൊരു വാക്കുണ്ട്, നിരാഗഹ എന്നല്ല ശരിക്കും വരേണ്ടത്. ജലോപെ ദീർഘപൂർവസ്യ അണഹ വെച്ചത്, പക്ഷെ നിരാഗഹ എന്നുള്ള വാക്ക് കാണുന്നത് അത് നിസ് എന്നുള്ള പ്രത്യയതുകൊണ്ടാണ്. രണ്ട് പറഞ്ഞിരിക്കുന്നു. അടുത്ത് ലിട്ട് ആയ് ലിട്ട് എന്തോരും ദയ്യ അയ് ആസ് എഭ്യ ആം സ്യാൽ ലടി ലിട്ടിൽ ആം വിധിക്കാൻ വേണ്ടി പഠിച്ച സൂത്രം ഏതാണ്? ഗുരുമതു അനുസ് അയ് ധാതുവിൽ അത് വരും, പ്രവർത്തിക്കുമോ? എന്തുകൊണ്ട് ജാതി? പിന്നെ വേറെ ഏതാണ്? കാസി അനേകാച്ചോ അമ്മക്തി വേരുടി, അത് പ്രവർത്തിക്കുമോ? അനേകാച്ചോ, അതുകൊണ്ടാണ് ഈ സൂത്രം വന്നത്. ദയ ധാതു ദയ ദാനഗതി രക്ഷണേഷു അയഗതവും ആസ് ഉപവേശന ഈ മൂന്ന് ധാതുക്കളുടെയും ലെട്ടിലാം വരും. ഈ മൂന്ന് ധാതുക്കൾക്ക് വേണ്ടി മാത്രം വിധിക്കുകയാണ്. ദയ് അയ് ആസ് ഇവിടെ അയ് ധാതു ലെട്ട് പരത്തിൽ ഒരു മാം വന്നു കഴിഞ്ഞാൽ രൂപം എങ്ങനെ ഇരിക്കും? അയ് ആമ ലിട്ട് ഏത് സൂത്രം വരുന്നു? ആമഹലട്ടിൽ നിൽക്കുന്നു. പിന്നെ പിന്നെ എന്ത് വരുന്നു? ക്രിഞ്ചനുപ്രയോജിത റെഡി അനുപ്രയോഗം വന്നു. അടുത്ത് ആം പ്രത്യേക ക്രിഞ്ഞു അനുപ്രയോഗസ്യ ഇപ്പോ അയാം ചക്രേ അയാം ചക്രാദേ അയാം ചക്രിരേ അയാം ചക്രഷേ അയാം ചക്രാധേ അയാം ചക്ര ദ്വേയാണോ ഭയാണോ? രണ്ടും വരൂ. ചക്രദ്വേ സൂത്രം അയാം ചക്രേ അയാം ചക്രവഹേ അയാം ചക്രമഹേ. അതുപോലെ തന്നെ അയാം ബഭൂവ അയാം എവിടെ ദയ ആയ ആസ്? അത് നമ്മൾ പ്രത്യേകം എടുക്കുമ്പോൾ സൂത്രത്തിൽ അകാരാന്തമായി നിർദ്ദേശിച്ചു ദയ എന്നാണ്. അടുത്ത് ലുട്ടിൽ വരുമ്പം അയ് ഇട്ട് താസ് യകാരാന്തത്തിൽ അനിട്ട് ഏതൊക്കെയാണ്? ഇല്ല ഐതാരോ ഐതാരഹിതാസിയാണോ? ഐതാസേ സൂത്രം ഐതാസേ ഐതാധ്യ എന്നിടത്ത് ഐതാ ഹേ എന്നിടത്ത് ഐതാ ഹേ ഐതാസ്വഹേ ഐതാസ് ലിട്ടില് അയ് എട്ട് സ്യ ഐഷ്യ ഐഷ്യത്തെ ലോട്ടല് ആയ ശപ്പ് ത എന്ത് വരുന്നു? പിന്നെ അയസ്വ അവിടെ എന്ത് വന്നു? അയ എന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം വരുന്നു? അയ താന്നിരിക്കുന്നിടത്ത് ഏതാ വരുന്നു? വിധിലെങ്കിൽ അയ ശപ്പ് അയ ത ലിംഗ സിയുട്ട് ലിംഗസ്വലവോ അനന്തസ്യ ഗുണം അയേ യ ത അയേത അയേ യാതാം അയേ യാതാം വികാരം ലോപിക്കില്ലേ? സൂത്രം അയേരൻ അയേധാഹ അയേയാഥാം അയേ അയേ അയേ അയേധ്വം അയേ ഏകവചനം ഉത്തോഷൻ സൂത്രം ഇടോത് അയേയ അയേ വഹി ആസിലെങ്കില് അയ്യ സീട്ട് സുട്ട് ത പിന്നെ എന്ത് വരുന്നു? സീട്ട് സുട്ട് ത എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് വരുന്നു? എന്താ വരുന്നത്? സീട്ട് സുട്ട് ത വന്നാ പിന്നെ എന്ത് വരും? ആറുതാവലാദി അയ്യശീഷ്ഠ ഐഷീയാസ്ഥാം സിയുട്ട് തൊട്ട് ഐഷീയാസ്ഥാം ഐഷീരൻ ആയുഷീരൻ ഐഷീഷ്ഠീയാസ്ഥാം ഐഷി ഐഷി ഐഷിധ്വം സൂത്രം വിഭാഷേട്ട അവിടെ ഏതാണ് ഇണ്? ഐ എണ്ണ ഏത് എണ്ണ ഇട്ടോ ഈ എണ്ണിന്റെ പരത്തിലിട്ടുണ്ട്. ധാതുവിന്റെ ഏകാരമാണോ എണ്ണ? അതിന്റെ പരത്തിലെ ഇട്ടെന്ന് പറയുന്ന അർദ്ധാദിട്ട് വരാതെ പ്രകാരം വന്ന ഇട്ട്. അപ്പൊ എണ്ണിന്റെ പരത്തിലിട്ട് വന്നു കഴിഞ്ഞാൽ എന്തോരും വികല്പമായി ധ്വമ്മിന് ഠകാരം വന്നിട്ട് അയുഷീധ്വം അയുഷീധ്വം തുഷേനത്തിൽ അയുഷീയ ഐഷീവഹി ഐഷീമഹി. അടുത്ത് ലുങ്ങില് ഐ ആടജാതിന് ആടസ്ഥ വൃദ്ധി വരുമ്പം ആയു സിച്ച് എട്ട് ആയു എട്ട് സിച്ച് ത ആയിഷ്ഠ ആയിഷ്ഠ ഷത്വഷ്ടുത്വം വന്നിട്ട് ആയിഷ്ഠ ആയിഷ് എന്ന് വരും. ആയിഷ് ആ താ ആയിഷ് സൂത്രം ആത്മനിപദേശന ആയിഷത ആയിഷ ആയിഷ്ഠാഹ ആയിഷാധാം അങ്ങനെ വരും. ആയി ഒരു രൂപ രണ്ട് രൂപ എന്തുകൊണ്ട് ആയിഢ്വം ആയിധ്വം എണ്ണിന്റെ പരത്തിൽ ഇട്ടുണ്ട് ആയിധ്വം. സകാരം ലോപിച്ചത് എങ്ങനെ ധിച്ചും ആയിഷി ആയിഷ് വഹി ആയിഷ് മഹി. അടുത്ത് ആയിഷ്യത ആയിഷ്യത ആയിഷ്യന്ത കഴിഞ്ഞു. അടുത്തു വരുന്നത് ദ്വിതദീപ്തൗ എന്നാണ്. ദ്വിതി ദ്യോതനം വിദ്യുത് തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ഇരിയെന്നാണ് ശ്രദ്ധിക്കുന്നത്. വിദ്യുത് ഗതാഗതനെ കുറിച്ച് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. എവിടെയാണ് ദ്വിതി ധാതുവിനെ എവിടെയാ കേട്ടത്? സുദ്യു ശബ്ദത്തിൽ. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ കേട്ടിട്ടുണ്ടോ? പുഷാദി ദ്വിതാദി ഋദ്ധത പരസ്യതേഷു എന്ത് വിധിക്കുന്നു? ചിലേര് ചിലേരങ് ചിലക്കങ്ങ് വിധിക്കുകയാണ്. അത് ഈ ദ്വിത്വമാണ്. അപ്പൊ ഇനി വരുന്നത് ദ്വിതാദികളാണ് മുമ്പോട്ട് വരുന്നത്. അടുത്ത് കൊടുത്തിട്ടുണ്ട്, ദ്വിതാദികളെല്ലാം കൊടുത്തിട്ടുണ്ട്. 22 ധാതുക്കളുണ്ട്. ദ്യുത് ശപ്പുത ദ്യുത് ശപ്പുത എന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു. പുഗന്ധ ലഘുപത്തസ്യ ദ്യോത ത എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ദ്യോതത്തേ ദ്യോതേതേ ദ്യോതന്തേ ദ്യോതസേ അടുത്ത ദ്വിത്വ ലട്ട് വരുന്നു. ദ്വിത്വ ലട്ട് ഏത് സൂത്രം വരുന്നു? ദ്വിതലിട്ടെന്തെങ്കിലും ഏത് സൂത്രം വരുന്നു? ലളിതാതു അനഭ്യാസ ദ്വിത്വം വന്നുകൂടെ പോകുന്നതിനു വിശ്വ ഗുണം വരത്തില്ലേ? ദ്വിതലഘു അല്ലേ? പിന്നെ നേരത്തെ എങ്ങനെ വന്നു ദ്യോതത്തെ? അവിടെ എങ്ങനെ ഗുണം വന്നു? ദ്യോതത്തെയിൽ എങ്ങനെ ഗുണം വന്നു? സംയോഗം പൂർവ്വത്തിലാണ്, പരത്തിലല്ല. ഉണ്ട് പൂർവ്വത്തിലാണ് സംയോഗം, ഉണ്ട് പരത്തിൽ സംയോഗം വന്നാല് ലഘുവല്ലാതാവും. ഇവിടെ എന്തുകൊണ്ട് വരുന്നില്ല? അസംയോഗാ ലിട്ട് കിത്ത്, ദ്വിത് ലിട്ടെന്നിരുന്നു, താവെന്ന് കിത്തായോണ്ട് എന്ത് വരുന്നു? ഗുണം വരുന്നില്ല. സൂത്രം നിഷേധിക്കുന്ന ഏതാണ്? നിഷേധേ ദ്വിത് ദ്വിത്വേ ദ്വിത് ദ്വിത് ആ ഇതി സ്ഥിത ദ്വിതിസ്വാപ്യോഹോ സംപ്രസാരണം. നിജന്തമാണ് സ്വാപി, അത് ഇനി വരും. ഇപ്പൊ നോക്കണ്ട, ഇതിന്റെ രണ്ടിനും സംപ്രസാരണം വരുന്നു. എവിടെ? അഭ്യാസത്തിന്. ദ്വിത് ധാതുവിനും സ്വപ് ധാതുവിനും അഭ്യാസത്തില് സംപ്രസാരണം വരും. ഇവിടെ ദ്വിത് ധാതുവിന്റെ അഭ്യാസത്തിന് സംപ്രസാരണം വന്നാൽ സംപ്രസാരണം ഏതാ സൂത്രം? ഇഗ്ഗണ സംപ്രസാരണം. ഇക്കിന് എണ്ണു വരും ഇവിടുത്തെ ഇക്ക്. അതാണോ ഇവിടെ ദ്വിതില് എന്താണോ ഇക്കണ സംപ്രസാരണം? ആ ഇകാരത്തിന് ഈവ് എന്ന് കഴിഞ്ഞാൽ അടുത്ത സൂത്രം ഏതാണ് ഉടൻ വരുന്നത്? സമ്പ്രസാരണാശ പ്രകാരം എന്തുവരും? പൂർവരൂപം ഏതിന് ഏത് രൂപം വരും? ഈന്നൊരു ദ്വിത്ത് ഈ ഗണസമ്പ്രസാരണം, എണ്ണിന്റെ സ്ഥാനത്ത് വരുന്ന ഇക്ക് സംപ്രസാരണം, യകാരത്തിന് ഇകാരം വന്നു, പരത്തിലിരിക്കുന്ന ദ്വിതല ഉകാരം, സംപ്രസാരണാശ പൂർവ്വ ഏകാദേശമായി. അപ്പൊ എന്തായി? ദി പൂ പോയിട്ട് ദി ഹലാദിശേഷം വരുമ്പോ എന്തായി? ഡി. മനസ്സിലായോ? ദ്യുതന്നിരുന്നു, ഹലാദിശേഷം ആദ്യം തന്നെ ഒന്നോട്ടെ, ശേഷിക്കുന്ന എന്താണ്? ദ്യു. ദകാര യകാര ഉകാര സംപ്രസാരണം വന്ന ദകാര പരവർത്തി യകാരസ്യ ഇകാരഹ തസ്യ പരവർത്തി ഉകാരസ്യ സംപ്രസാരണാശ്ചൈത്യനേന പൂർവ രൂപേ കൃതേ ദി ഇതി ഭവതി ദി ദ്യുത് ദി ദ്യുത്. താക്ക് എന്ത് സംഭവിക്കും? ആണോ ലുടസജിയോർ യേശുരേ ചേച്ചു വന്നിട്ട് ദിദ്യുത്ത് ഏ ദിദ്യുത്ത് താക്കിയേ വന്നു. ഇവിടെ ഇരിക്കുന്ന താ എന്ന് പറയുന്നത് ധാതുവിന്റെ തായാണ്. ദിദ്യുത്തേ എല്ലായിടത്തും ദിദ്യുത് ദിദ്യുത് ആദേ ദിദ്യുത് ഇവിടെ തകാരാന്തത്തിൽ ഏതൊക്കെയാണ് അനട്ട് ധാതുക്കൾ? തകാരാന്തത്തിൽ ഇല്ല, അപ്പൊ സേട്ടാണ്. അപ്പൊ ദിദ്യുത് എട്ട് പരത്തിൽ എന്തോരും സൂത്രം ദിദ്യുതിഷേ ദിദ്യുതിഷേ ദിദ്യുതിഷേ ദ്വിദ്വിതാധേ ദ്വിദ്വിതി ദ്വിദ്വിതി ദ്വേയ ദ്വേയ എന്തുകൊണ്ട് ഠത്വം വരുന്നില്ല? ശിദ്ധത്തിന് വരത്തുള്ളൂ. നന്ദ അംഗമല്ല, അടുത്ത് ദ്യുതാണ്. ദ്യുതു എട്ട് താ ഏ സൂത്രം അതെല്ലാം വരുന്നു. ഇവിടെ വിശേഷിച്ച് വരുന്ന സൂത്രം പുകന്തലവിശേഷ ദ്യോതിത ദ്യോതിതാരോ ദ്യോതിതാരഹ ദ്യോതിതാസേ ദ്യോതിതാസാധേ ദ്യോതിതാധ്വേ ദ്യോതിതാഹേ ദ്യോതിതാസ്വഹേ ദ്വിത് എട്ട് സ്യ എന്ത് വരുന്നു? ദ്യോതിഷ്യത്തെ ദ്യോതിഷ്യന്തേ ദ്യോതിഷ്യതേ ദ്യോതിഷ്യധേ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യേ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യാവ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യധ്വേ ദ്യോതിഷ്യധ്വേ ലങ്ങില് വരുമ്പം ലങ് ലങ് ഷടുത അദ്യോത അദ്യോത് ഗുണം വന്നു ശപ്പ് അദ്യോത അദ്യോതേതാം അദ്യോതന്ത അദ്യോതധാഹ അദ്യോതേധാം അദ്യോതധ്വം അദ്യോ അദ്യോത്തെ എങ്ങനെ വന്നു തേന്ന് ഗുണം അദ്വൈതേ അദ്യോത വഹി അദ്വൈത മഹി ഇതിലെങ്കില് ദ്യോ തേ ത ദ്യോതേത ദ്യോതേയാതാം ദ്യോതേരൻ ദ്യോതേധാഹ ദ്യോതേയാതാം ദ്യോതേദ്യം ദ്യോതേയ ദ്യോതേ വഹി ദ്യോതേയം ആശയങ്ങള് ദ്യോതിഷ്ഠ്യോതിഷി അവിടെ ഗുണം വരൂ ദ്യോതിഷിഷ്ഠ ഗുണം വരുമോ എന്തുകൊണ്ട് എന്താണ് എന്റെ വൃത്തി എന്റെ വൃത്തി എന്താണ് യാസുട്ടാണോ അപ്പൊ പിന്നെ എന്താ കുഴപ്പം അപ്പൊ ഗുണം വരൂ വരൂ ഗുണം വരുമോ സ്യൂട്ട് ഗുണം വരുമെന്നോ വരില്ലെന്നോ വരും ഇവിടെ പിത്തുണ്ടോ അപ്പൊ ആ പിത്തം കിത്താവത്തില്ലേ സർവധാതു ഇവിടെ എന്താ സൂത്രം നിങ്ങാശേഷി ഇപ്പൊ എന്തുവരും ദ്യോതി ശീഷ്ഠ ദ്യോതിഷീയസ്ഥാം ദ്യോതിഷീരൻ ദ്യോതിഷീഷ്ഠ ദ്യോതിഷീയസ്ഥാം ദ്യോതിഷീദ്വോ ദ്യോതിഷീദ്വോ രണ്ട് അത് ഒന്നാ ഏ ഉണ്ടെങ്കിൽ ആ ധുവങ്ക അത് വരുമോ? വരുമോ? എണ്ണന്തമായ അംഗമുണ്ടോ? എണ്ണന്തമായ അംഗമുണ്ടോ? എന്തുകൊണ്ട്? സിയൂട്ടിനാണ് ഇട്ട് വന്നു, ജ്യോതാണ് ഇവിടുത്തെ അംഗം. അപ്പൊ അത് വരത്തില്ല. അപ്പൊ എങ്ങനെ വരും? ജ്യോതിഷിദ്ധം ജ്യോതിഷീയ ലുങ്ങിൽ വരുമ്പോ സൂത്രം വരുന്നു. കുഷാദി ദ്യുതാദി ഋത എന്തുവരും? ചിലയ്ക്ക് അത് പരസ്യൂഹത്തിലെ വരും, പക്ഷെ ഇവിടെ വരും. എന്തുകൊണ്ട്? ദ്വിദ്ഭ്യോ ലിംഗി ദ്വിതാദിഭ്യോ ലിംഗ പരസ്മേപദം വാസ്യ. ഇത് ദ്വിദുതാതു ആത്മനിയോഗമാണോ? പുഷാദി ദ്വിതാദിത പരസ്യങ്ങ് പരസ്യത്തിൽ വിധിച്ചു. അപ്പൊ ദ്വിതാദി അവിടെ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പൊ ദ്വിതാദിയില് പരസ്യം വിധിക്കണം, എന്നാലേ അങ്ങ് വരത്തുള്ളൂ. ഇവിടെ എന്ത് പറയുന്നു? ദ്വിതാദിഭ്യോ ലുങ് പരസ്യം വാസ്യ. ദ്വിതാദികളിൽ നിന്ന് ലുങ്ങിന് പരസ്യം വികല്പമായിട്ട് വരും. എന്നുവെച്ചാൽ ദ്വിദ്ധാതു അനുദാത്തഗിത ആത്മനേവത ധാതുവാണ്. പക്ഷേ ഈ സൂത്രം എന്ത് ചെയ്യുന്നു? ലുങ്ങിന് വികല്പമായിട്ട് പരസ്വേദം എന്ന് പറഞ്ഞാൽ പരസ്യൂതം വരുന്നു, വരാത്ത പക്ഷത്തിൽ എന്തുവരും? ആത്മനിവേദം. അപ്പൊ ആദ്യം പരസ്യൂതം വരുന്നത് നോക്കുക. ദ്വിത് പരത്തിലെ ലുങ് ലുങ്ങിന്റെ സ്ഥാനത്ത് എന്തുവരുന്നു? ലുങ്ങിന്റെ സ്ഥാനത്ത് ചെളി വരൂ. എന്താ വരുന്നു? എന്ത് വരുന്നു? ആരെങ്കിലും ഒരാളെങ്കിലും ശരി പറയുന്നു. തീ വരുന്നു. ലുങ്ങിന്റെ സ്ഥാനത്ത് തീ വരുന്നു. തീ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ചെളി ലുങ്ങി. അവിടെ എന്തുവരും? പുഷാദി ദുദാദി പരസുരേഷു ചെളിക്ക് എന്തുവരുന്നു? അങ്ങ് വരുന്നു. അങ്ങ് വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? ദ്വിത് ഷടുദാത്ത ആദ്യുത്ത് ആ തീ. തീയിലെന്ത് സൂത്രം വരുന്ന സൂത്രം ഇതാലോചിച്ചു. അപ്പൊ എന്തുവരുന്നു? അദ്യുത്ത ദ്യൂത്ത് ഉകാരത്തിന് ഗുണം വരുമോ? ഗുണം വരുമോ ഉകാരത്തിന്? അങ്ങ് ആദ്യതാദിസംജ്ഞയുണ്ട്. അങ്ങനെ ആദ്യതാദിസംജ്ഞയുണ്ട്. അതുകൊണ്ട് സാധുതാദിക്ക് ആദ്യതാദികയോ പ്രകാരമാണ്. ഗുണം വരേണ്ടല്ലേ? വരുമോ? വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് വരുന്നില്ല? അങ്ങ് ഞെത്താണ്. അങ്ങനെ ഞെത്തില്ലേ? ഞെത്തിച്ച ഗുണത്തെ നിഷേധിക്കും. എന്തുവരുന്നു? അദ്വ്യുത്ത എന്ന് വരും. പരത്തിലടുത്ത് എന്താ വരുന്നത്? തിപ് തസ്സിന് എന്തുവരും? അപ്പൊ അദ്വ്യുത്ത താന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു? എന്തുവരുന്നു? അദ്വ്യുത്ത താം. സൂത്രം ഏത് വരുന്നു എന്നാണ്? ഒന്നും വരുന്നില്ല. അദ്വ്യുത്ത താം. അദ്വ്യുത്ത പരത്തിലെന്തിരിക്കുന്നു? ജിക്ക് ജോന്ത. പിന്നെ അതോണേ അദ്വ്യുതൻ അദ്വ്യുതത് അദ്വ്യുതാം അദ്വ്യുതൻ. അദ്വ്യുത പരത്തിൽ എന്ത് വരുന്നു? സിപ്പ്. അടുത്ത് ഇതശ്ചിസം അദ്വ്യുത അദ്വ്യുത പരത്തിൽ തസ്സിന് തം അദ്വ്യുത തം. അദ്വ്യുത പരത്തിൽ എന്താ വരുന്നു? ധ അതിനെന്തോ വരുന്നു തയണ അദ്യുത താം തം ത വന്നിരുന്നു അദ്യുത ത അദ്യുത് അദ്യുത മീക്ക് എന്ത് വരുന്നു അടുത്തെന്ത് വരുന്നു അമിപൂർവ അദ്യുതം അദ്യുത പരത്തിലെന്തിരിക്കുന്നു എന്ത് വരുന്നു വസ് എന്നോടത്ത് എന്ത് വരുന്നു നിത്യംഗിത പിന്നെ അദ്യുതാവ അദ്യുത അപ്പൊ എങ്ങനെ വരുന്നു അദ്യുത അദ്യുത അദ്യുതൻ അദ്യുത അദ്യുതം അദ്യുത അദ്യുതം അദ്യുതാവ അദ്യുതാമ ഇനി ആത്മനിയോഗത്തിൽ പരിശീലനത്തിലാണ് അങ്ങ് വരുന്നത് ആത്മനിയോഗത്തിൽ എന്ത് വരുന്നു അദ്യുത് പരത്തിൽ എന്ത് വരുന്നു ലുങ് ലുങ്ങിന്റെ സ്ഥാനത്ത് ത ഇവിടെ എന്തോരും ചിളിലുങ്ങി ചിളഹെ സിച്ച് അർദ്ധാത് ശേഷം അർദ്ധാത് സിട്ട് വലാതെ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു ഗുണം വരും ഇവിടെ ഗുണം ഗുണം എന്തുകൊണ്ട് വരില്ല ഏതിങ്ങിട്ട് വരും സിച്ച് പരത്തിലിരിക്കുന്നു അർദ്ധാത് സഞ്ജ പൂർവത്തിന് പോകുന്ന ദിവസം ഗുണം വന്നു അദ്യോത് ഇട്ട് സ അദ്യോതിഷ് പരത്തിൽ തഷ്ടുത്വം അദ്യോതിഷ്ഠ അദ്യോതിഷ്ഠ പരിശ്രമത്തിൽ എങ്ങനെ വന്നത് അത് മാത്രം പരിശ്രമത്തിൽ എങ്ങനെ വന്നു ആത്മനേഹത്തില് അദ്യോതിഷ്ഠ അദ്യോതിഷ് അതാം അദ്യോതിഷാതാം പരിശ്രമത്തിൽ എങ്ങനെ അദ്യുതതാം ആത്മനിയോഗത്തില് ബഹുവചനത്തില് പോയ അദ്യോതിഷ് പരത്തില് ആത്മനിയോഗതേഷു അനത്തഹ എന്തു വരുന്നു പോയോ അദ്യോതിഷത അദ്യോതിഷാതാം അദ്യോതിഷത പരിശ്രമത്തിൽ എങ്ങനെ അദ്യുതൻ അദ്യുതഹേ പ്രഥമവർഷ ബഹുവചനത്തില് അദ്യുതൻ ആത്മനിയോഗത്തില് അദ്യോതിഷ്ഠാഹ പരിശീലനത്തിൽ അദ്യോ വരൂ അദ്യു അദ്യുത അവിടെ പരത്തിലേത് പ്രത്യേകം വരുന്നത് അദ്യുത എന്നിടത്ത് സിപ്പ് വിദേശികാരം ലഭിച്ചപ്പോ അദ്യുത അദ്യുഷ അദ്യോതനത്തില് ആത്മനിയോഗത്തില് അദ്യോതിഷ് ആധാം പരിശ്രമത്തില് അദ്യുത് അദ്യുത തം തസ്തവിവാം താം തം അങ്ങോന്ന് അദ്യുത തം ബഹുവനത്തിൽ ആത്മനിയോഗത്തില് അദ്യോതിഷ അദ്യോതി ധ്വം സകാരം ലോപിച്ച് പരസ്യത്തില് അദ്വ്യുത്തന്ന് പറയുന്നത് പുത്തോഷ ഏകവചനത്തില് പരസ്യത്തിൽ എങ്ങനെ അദ്വ്യുത്ത് ആത്മീയത്തില് അദ്യോതിഷ് പരത്തിൽ എന്താണ് അദ്യോതിഷി ഗുണം വരുമോ ഗുണം വരുമോ ഗുണം അദ്യോതിഷി പുത്തുവർഷ അധ്യയനത്തിൽ ആത്മയോഗത്തില് അദ്യോതിഷ് ബഹി ആത്മയോഗത്തില് പരസ്യത്തില് അദ്വ്യുത്ത് പരത്തിൽ എന്താ വരുന്നു അദ്വ്യുതാവസില സകാരം അപ്പൊ എന്താ വരുന്നു അദ്വ്യുതാന്ന് ദീർഘം വരും എങ്ങനെ അദ്വ്യുതാവ ബഹുവിനത്തില് ആത്മനിയോഗത്തിൽ അദ്യോതിഷ് മഹി പരസ്യത്തില് അങ്ങനെ ഈ രണ്ട് രൂപം വീതം വരുന്നു കിട്ടുമെങ്കില് ഇത് ദുദ്ഭ്യോ ലുങ്ങിലേക്ക് വേണ്ടി മാത്രമാണ് പരസ്യം വേറൊരിടത്തും പരസ്യം വരത്തില്ല എന്താർത്ഥം ആ അതെല്ലാം വന്നോളും അതൊക്കെ പൊതുവായ കാര്യങ്ങളല്ലേ അത് എവിടെ പരസ്യത ഉപയോഗിക്കണം എവിടെ ആത്മനിയത ഉപയോഗിക്കണം എന്ന് പറയാണ് അത് പറയുന്ന ഇവിടെ സ്വരിത ഞിത്തഹ ഇവിടെ സ്വരിതമാണോ ഞിത്താണോ ഏതാണ് ഇത് സ്വരിതമാണോ ഞിത്താണോ കർത്തൃഗാമിനി ക്രിയാപദം എന്ന് പറയുന്ന എവിടേക്ക് വേണ്ടിയിട്ടാണോ എവിടത്തേക്ക് വേണ്ടിയിട്ടാ പറയുന്നു ഇവിടത്തേക്ക് വേണ്ടിയിട്ടാ പറയുന്നത് അതിനു വേണ്ടിയിട്ടാണോ അതിനു വേണ്ടിയിട്ടാണോ ഇവിടെ സ്വരുതവും ഞിത്തുമാണോ അവിടെയാണെങ്കിലും അത് ചിന്തിക്കേണ്ട കാര്യവും സ്വരുതവും ഞിത്തുമായിടത്താണ് എന്ത് വരുന്നത് കർത്തൃഗാമിനി ക്രിയാഫലെ ആത്മനിയോഗം വരുന്നു അതിനുവേണ്ടി പറയുന്നുണ്ട് ഇവിടെ അതുമായിട്ട് ബന്ധമുണ്ടോ ഇവിടെ സ്വരുതമാണോ ഞിത്താണോ ഇവിടെ ഏതാണ് സ്വരുതമാണോ അല്ല പിന്നെ ഇവിടെ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇല്ല സ്വരുത ഞിത കർത്തൃഭിപ്രായ ക്രിയാഫലേ സ്വരുതേതോ ഞിതശ്ച ആത്മനിയോഗം സ്യാത് കർത്തൃഗാമിനി ക്രിയാഫലെ കൃതാതുവിനെ സംബന്ധിച്ച് ഞിത്തായുണ്ട് അവിടെ വരാം അടുത്തു വരുന്നത് ഇടങ്ങില് ആ ദ്വിത് സ്യ ഇട്ട് ഗുണം വരുമോ അദ്യോതിഷ്യത അദ്യോതിഷ്യേതാം അദ്യോതിഷ്യന്ത അദ്യോതിഷ്യതാഹ അദ്യോതിഷ്യേതാം അദ്യോതിഷ്യേതം ഇതുപോലെ തന്നെയാണ് ഇനി വരുന്നതല്ല ഇത് മനസ്സിലാക്കിയാൽ ബാക്കിയെല്ലാം എളുപ്പം